ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം അധ്യായം 1 പാദം 4 അധികരണ 7 സൂത്രം 23 പ്രകൃതിശ്ച പ്രതിജ്ഞാദൃഷ്ടാന്ത അനുപരോധാത് പ്രകൃതിശ്ച അതിന്റെ അർത്ഥമാണ് പറഞ്ഞു ഉപാദാന കാരണം ച ബ്രഹ്മം പ്രകൃതിയാണ് ജഗത്തിന് ഉപാദാന കാരണവുമാണ് ബ്രഹ്മ അഭ്യുഗന്തവ്യം അങ്ങനെ ബ്രഹ്മത്തെ സ്വീകരിക്കേണ്ടതാണ് നിമിത്ത കാരണം ച സൂത്രത്തിൽ ച എന്ന് പറഞ്ഞത് നിമിത്ത കാരണത്തെ എടുക്കുന്നു എന്ന കേവലം നിമിത്ത കാരണമാണ് ഏവാ ലോകത്തിൽ കാണുന്ന പോലെ സൃഷ്ടിക്ക് കേവലം നിമിത്ത കാരണമല്ല തസ്മാത് പ്രതിജ്ഞാദൃഷ്ടാന്ത അനുപരോധ അതിന് ഹേതുവാണ് പറഞ്ഞത് പ്രതിജ്ഞാദൃഷ്ടാന്ത അനുപരോധ ഏവം പ്രതിജ്ഞാദൃഷ്ടാന്തോ ശ്രൗതൂനുപരിധ്യേതേ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശ്രൗതമായ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രതിജ്ഞയും ദൃഷ്ടാന്തം അതിന് വിരോധം വരത്തില്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു കാര്യം പറയുമ്പോൾ സിദ്ധാന്തത്തെ പ്രതിപാദിക്കുമ്പോൾ ആ സിദ്ധാന്ത ഭാഗം അത് പറയുന്നതിനാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ദൃഷ്ടാന്തവും വേണം, എന്നാലേ യുക്തി കൊണ്ട് ബോധിക്കാൻ കഴിയൂ. അപ്പോൾ ഒന്ന് തത്വത്തെ പ്രതിപാദനം ചെയ്യുക, രണ്ടതിനെ യുക്തിയുക്തം പ്രതിപാദനം ചെയ്യുക. ഇത് രണ്ടും ശ്രുതിയിൽ തന്നെയുണ്ട്, അതിന് വിരോധം വരത്തില്ല. പ്രതിജ്ഞ താവത് പ്രതിജ്ഞ എന്താണ് ഉദത്തം ആദേശം അപ്രാക്ഷ്യോ യനാശ്രിതം ശ്രുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം ഛാന്ദോക്യത്തിൽ തത്രച ഏകേന വിജ്ഞാതേന സർവം അന്യത് അവിജ്ഞാതമഭി വിജ്ഞാതം ഭവതീതി പ്രതീയത്തെ. ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം, അക്കാര്യം ഛാന്ദോക്യത്തിൽ പറയുന്നുണ്ട്, മുണ്ടകത്തിൽ പറയുന്നുണ്ട്, ബൃഹദാരണ്യത്തിൽ പറയുന്നുണ്ട്, മൂന്നിടത്തേക്ക് കാര്യം പറയുന്നു. പലതവണ നമ്മൾ ചർച്ച ചെയ്തതും വിശദീകരിച്ചതുമാണ്. അതിനിവിടെ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു ഉപദേശത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അശ്രുതം ശ്രുതമായി തീരുന്നത്, അമതം മതമായി തീരുന്നത്, അവിജ്ഞാതം വിജ്ഞാതമായി തീരുന്നത് എന്നിങ്ങനെ ഏകേന വിജ്ഞാതേന സർവമന്യ അവിജ്ഞാതമ വിജ്ഞാതം ഭവതി ഹി പ്രതീയതേ. ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത സർവതും അറിയുന്നതായി തീരും എന്നവിടെ മനസ്സിലാക്കാം. പക്ഷെ ഉപാദാന കാരണ വിജ്ഞാനേ സർവവിജ്ഞാന സംഭവതി ഉപാദാന കാരണ അവ്യതിരേക കാര്യ, അതാണ് പ്രതിജ്ഞ എന്നുള്ളതിനെ വിശദീകരിക്കുന്നു. ഉപാദാന കാരണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ പ്രതിജ്ഞ ശരിയാകൂ. ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുക എന്ന് പറയുന്നത് ഉപാദാന കാരണ ജ്ഞാനം കൊണ്ടാണ്. അതിൽ ഉപാദാന കാരണ ജ്ഞാനം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. സർവവിജ്ഞാനം ഇവിടെ പറയുന്ന ആ രീതിയിലാണ്. ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ഉപാദാനമായിരിക്കുന്ന മൃത്തിനെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ മൃത്ത് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നു അതെല്ലാം മൃണ്മയമാണ് എന്നറിയാൻ കഴിയും. അതാണ് ഉപാദാന കാരണം ജ്ഞാനം കൊണ്ട് സർവവിജ്ഞാന ജ്ഞാനം കൊണ്ട് മൃത്തിന് അനേക കാര്യങ്ങളുണ്ടാകാം. അപ്പം സർവവിജ്ഞാനം എന്ന് പറഞ്ഞെന്താണ്? മൃത്ത് കൊണ്ട് സൃഷ്ടിച്ച സർവ അത് മൃണ്മയൻ തന്നെ എന്നറിയുന്നു. അതാണ് ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം, ഉപാദാന ജ്ഞാനം കൊണ്ട് സർവകാര്യജ്ഞാനം എന്നെല്ലാം പറയുന്നു. ഇപ്പൊ സർവകാര്യങ്ങളുടെയും തത്വത്തെ ഗ്രഹിക്കുക, അതാണ് ഇവിടെ സർവവിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭൂതഭാവിയുടെ അറിയുന്ന വിശേഷ വിജ്ഞാനം, അതാണ് ഉപാദാന കാരണ വിജ്ഞാനെ. ഉപാദാന കാരണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവവിജ്ഞാന സംഭവതി, സർവവിജ്ഞാന സർവജ്ഞത്വം സംഭവിക്കും. എങ്ങനെ? ഉപാദാന കാരണ അമ്പ്യതിരേഖാ കാര്യസ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഉപാദാന കാരണത്തിൽ നിന്നും അമ്പ്യതിരേഖമാണ്, ഭിന്നമല്ല കാര്യം. അതാണ് അതിന്റെ യുക്തി. നിമിത്തകാരണ അമ്പ്യതിരേഖസ്തു കാര്യസ് നാസ്തി. ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയുള്ളൊരു അവ്യതിരേക ഭാവം, അഭിന്നഭാവം, വേറിട്ട് നിൽക്കാത്ത ഒരു നില, അത് കാര്യങ്ങൾക്ക് നിമിത്തകാരണവുമായിട്ടില്ല. ലോകെ തഷ്ണ പ്രാസാദ വ്യതിരേക ദർശന തച്ചൻ പണിയുന്ന വീടിൽ നിന്നും ഭിന്നനാണ്, അവ്യതിരേകത്വമില്ല. എന്തുകൊണ്ട്? വീട് നിർമ്മിക്കുന്നതിന് തച്ചൻ നിമിത്തമാണ്. അതുപോലെ തന്നെ കുലാലൻ പാത്രത്തിൽ നിന്ന് ഭിന്നനാണ്, സുവർണകാരൻ ആഭരണത്തിൽ നിന്ന് ഭിന്നമാണ്. അപ്പൊ നിമിത്ത കാരണങ്ങളിൽ ലോകത്ത് അങ്ങനെ കാണാറില്ല, അത് വേറിട്ടാണ്. ഇവിടെ അദ്വൈതത്തിൽ വേറിട്ടൊരു നിമിത്തമില്ലാത്തതുകൊണ്ട് ഇവിടെ കാര്യത്തിൽ നിന്ന് നിമിത്തം വേറെയല്ല, കാര്യം നിമിത്തത്തിൽ നിന്ന് അമ്പ്യതിരേകമാണ്. രണ്ടും ഒന്നായതുകൊണ്ട് ലോകത്തിലത് സംഭവിക്കാറില്ല. അപ്പോൾ അതാണ് വേറെ, നിമിത്തം വേറെ. അതാണ് ദ്വൈതികളും അദ്വൈതിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ കാര്യകാരണത്തെ സംബന്ധിച്ച് അദ്വൈതി അവതരിപ്പിക്കുന്ന നിലപാട് പറയുന്നത് ദ്വൈതികൾക്കത് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. ഉപാദാന കാരണ വിജ്ഞാനെ സർവവിജ്ഞാന സംഭവതി, ഉപാദാന കാരണ അവ്യതിരേകാര്യസ്യ നിമിത്ത കാരണ അവ്യതിരേകസ്തു കാര്യസ്യ നാസ്തി ലോകേ തഷ്ണ പ്രാസാദ വ്യതിരേക ദർശന ദൃഷ്ടാന്തോപി. പ്രതിജ്ഞയാണ് ഇതുവരെ വിശദീകരിച്ചു. ഇനി ദൃഷ്ടാന്തം പറയുന്നു. എന്താണ്? യഥാ സൗമ്യ ഏകേന മൃത്പുണ്ഡേന സർവം മൃത്മയം വിജ്ഞാതം സ്യാദ് വാചാരംഭണം വികാരോ നാമധേയം വൃത്തികേ തീവ സത്യം. ഇതും പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അല്ലയോ പ്രിയപ്പെട്ടവനെ, ഏകേന മൃത്പിണ്ഡേന, ഒരു മൃത്പിണ്ഡത്തെ, ഒരു മണ്ണുരുളയെ അറിഞ്ഞുകഴിഞ്ഞാൽ സർവം മൃണ്മയം വിജ്ഞാതം സ്യാദ്. ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ സർവ യും അറിയാൻ കഴിയുന്നു, എല്ലാം അറിയപ്പെട്ടതായി തീരുന്നു. എന്തുകൊണ്ട്? വാച ആരംഭണം വികാരോ നാമധേയം, അത് നാമം മാത്രമാണ്, വികാരങ്ങൾ കേവലം ഭാഗ ആലംബനമാണ്, വാക്കുകൊണ്ടങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. വികാരം സത്യമല്ല, വിനയം മൃത്തികയേത്യവ സത്യം, മൃത്തിക മാത്രമാണ് സത്യം. ഇത്യുപാദാന കാരണ യോജന ഏവ ആത്മനായതേ. ദൃഷ്ടാന്തവും പറയുന്നത് തന്നെ ഉപാദാന കാരണത്തെയാണ് അവിടെ വിഷയമാക്കുന്നത്. ശ്രുതിയും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ശ്രുതി പറയുന്നു നേരിട്ട് പ്രതിജ്ഞാരൂപത്തിൽ, അതേ ശ്രുതി തന്നെ ദൃഷ്ടാന്തത്തെയും പറയുന്നു. മണ്ണും കൺ പാത്രവും, മണ്ണും മൺപാത്രവും നോക്കുക. കാര്യം ഉപാദാനത്തിൽ നിന്ന് വേറിട്ടല്ല, അത് ശരി മനസ്സിലാക്കാം. ദൃഷ്ടാന്തത്തിൽ ശരിയാണ്, മണ്ണിൽ നിന്ന് വേറിട്ട പാത്രങ്ങളില്ല, സ്വർണത്തിൽ നിന്ന് വേറിട്ട ആഭരണങ്ങളില്ല. പക്ഷെ ബ്രഹ്മത്തിൽ അതെങ്ങനെ ശരിയാകും? ജഗത് സൃഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ അതെങ്ങനെ യോജിക്കും? അതാണ് ദ്വൈതികൾക്കവിടെ മനസ്സിലാകാത്തത്. ജഗത് സൃഷ്ടാവായ ഒരു ഈശ്വരനെ ജഗത്തിൽ നിന്ന് അന്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതും മനസ്സിലാകത്തില്ല. ഏതോ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചു, സൃഷ്ടിയുടെ ഭാഗമായി ഞാനും ജഗത്തും ഉണ്ടായി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. നിമിത്തവും ഉപാദാനവും ഒന്നാകുന്നു മനസ്സിലാകത്തില്ല. ജഗത് സ്രഷ്ടാവ് എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്, പരബ്രഹ്മം എന്ന് പറയുന്നത് ശ്രുതി പറയുന്നത് പോലെ മനസ്സിലാക്കണം. അത് സച്ചിദാനന്ദമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. ഭൗതികമായി സാറിന് പറയുന്ന കാര്യകാരണവാദത്തെ അല്ല ഇവിടെ പറയുന്നു. ഭൗതികമായ കാര്യകാരണവാദം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു യുക്തിക്ക് നിരക്കുന്നതാണ്, അല്ലെങ്കിൽ ഭൗതികമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കെല്ലാം യോജിക്കുന്നതാണ്. ഒരു ഭൗതിക വസ്തുക്കളെ എടുത്ത് അതിന് പരീക്ഷണം നടത്തിയിട്ട് അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചു പോകും. അത് കാര്യ കാരണ അന്വേഷണം എന്ന് പറയുന്നത് അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണത്തെ കണ്ടുപിടിക്കുമ്പോൾ ആ കാരണം കാര്യമാണെന്ന് മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു ദോഷം. ഏതെങ്കിലും ഒന്നിനെ കാരണമായി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ താമസിക്കാതെ തന്നെ മനസ്സിലാവും അതും ഒരു കാര്യമാണല്ലോ, എന്താ അതിൻ്റെ കാരണം. ശരി, അതിൻ്റെ കാരണത്തെ കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാവും അതും ഒരു കാര്യമാണല്ലോ. ഭൗതികമായ കാര്യകാരണ അന്വേഷണം എന്ന് പറയുന്നത് അന്ധപരമ്പരയാണ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് വിശ്രാന്തി ലഭിക്കുന്നില്ല. ഒരു കാരണത്തെ കണ്ടെത്തും, പക്ഷെ അത് കാരണമാണെന്ന് തിരിച്ചറിയുന്നത് പോലെ തന്നെ അത് കാര്യമാണെന്നും തിരിച്ചറിയുന്ന ഒരു സന്ദർഭം വരും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അന്വേഷിക്കുന്നത്, ഒരു ഇതിന് അവസാനം ഉണ്ടാവത്തില്ല. ഇവിടെ അദ്വൈതത്തിൽ പറയുന്ന കാര്യകാരണം എന്ന് പറയുന്നത് ഭൗതികമല്ല, തികച്ചും ആധ്യാത്മികമാണ്. ഇവിടെ ആധ്യാത്മികമായാണ് കാര്യകാരണ പരമ്പരയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ആധ്യാത്മികമായ അന്വേഷണം ഭൗതികമായി ബന്ധപ്പെടുത്തിയാൽ ഇത് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നത് ജഗത്തിന് കാരണമായിരിക്കുന്നത് സച്ചിദാനന്ദമാണ്? അപ്പൊ കാരണം എന്താണെന്നുള്ളത് ആധ്യാത്മികമായി അന്വേഷിക്കും. എന്നുവെച്ചാൽ ആ കാരണത്തെ കുറിച്ചുള്ള വിചാരം ആധ്യാത്മികമായി വരിക എന്ന് വെച്ചാൽ തന്നിലേക്ക് വരിക. സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നത് ആധ്യാത്മികമാണ്. ശരിയാണ്, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നതും ആധ്യാത്മികം എന്ന് പറയും. പക്ഷെ ഇവിടെ മുഖ്യമായ ആധ്യാത്മികത അതല്ല, തന്നെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ആധ്യാത്മികത. എന്തുകൊണ്ട്? ആത്മനി ഇത്യാധ്യാത്മം തന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അധ്യാത്മം എന്ന് പറയുന്നത്. തന്നെ സംബന്ധിക്കുന്ന എല്ലാം ആധ്യാത്മികമായി. അപ്പോൾ തന്നെ വിട്ടിട്ട് ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചാൽ അത് ആധ്യാത്മികം പൂർണ്ണമായ അർത്ഥത്തെ ആകത്തില്ല. പിന്നെ അതാകും എന്താണോ, താനും ഈശ്വരനും ഒരേ തത്വമാണ് എന്ന് ചിന്തിച്ചാൽ അത് ഈശ്വരചിന്തി ആധ്യാത്മികമാവും. അല്ലെങ്കിൽ ഈശ്വരചിന്ത ആധ്യാത്മികമല്ല. ആധ്യാത്മികം എന്ന് പറയുന്ന പദവുമായിട്ടതിന് ബന്ധമില്ല, ആ പദാർത്ഥവുമായിട്ടതിന് ബന്ധമില്ല. ദ്വൈത കാഴ്ചപ്പാടിലൊക്കെ എന്താണോ, തന്നിൽ നിന്ന് അന്യമായ ഈശ്വരനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം അതിനെങ്ങനെ ആധ്യാത്മികം എന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റത്തില്ല. തന്നിലേക്ക് വന്നാലേ ആധ്യാത്മികമാകത്തുള്ളൂ. ആത്മാ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? താൻ, തന്റെ സ്വരൂപം, തന്റെ സ്വഭാവം, തന്റെ പരമാർത്ഥികത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ ആധ്യാത്മികമായുള്ള ചിന്തയിൽ വരുന്ന കാര്യകാരണ ബന്ധത്തെക്കുറിച്ചാണ് അദ്വൈതത്തിൽ പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. ഇവിടെ ആധ്യാത്മികതയെ കുറിച്ച് എന്താ പറയുന്നത്? എന്താണ് അധ്യാത്മം? സച്ചിദാനന്ദം എന്നാണ്. അപ്പൊ സച്ചിദാനന്ദമാണ് സ്വരൂപമെങ്കിൽ ഈ ജഗത്തെന്ന് പറയുന്നതോ അതും സച്ചിദാനന്ദം തന്നെ, തന്റെ സ്വരൂപം തന്നെയാണ് ജഗത്ത്. അപ്പൊ അത് തിരിച്ചറിയണമെങ്കിൽ ഈശ്വരനെ സച്ചിദാനന്ദമായി അറിയണം. ഏറ്റവും എളുപ്പം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ്. ഇവിടെ പറയും, ഘടഹസ്ഫുരതീതി അനുഗതസ്ഫുരണം പ്രകൃതി. ഇപ്പൊ പ്രകൃതി എന്ന് പറയുന്ന കാരണത്തെ പറയുകയാണ്. അപ്പൊ ജഗത്തിന്റെ പ്രകൃതി, അതിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. പ്രകൃതി ച എന്ന് പറയുന്നതാണ് ജഗത്തിന്റെ പ്രകൃതി. എന്താണ് ഇവിടെ പറഞ്ഞു? ഈശ്വരൻ ജന്മാന്ത്യസ്യേത. അപ്പൊ അവിടെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും തന്നിൽ നിന്ന് വേറിട്ട ഒന്നും, അങ്ങനെ ഒരു ചിന്ത അദ്വൈതത്തിൽ വരത്തില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. ഈശ്വരൻ ജഗത്തിന്റെ സ്രഷ്ടാവാണ്, ജീവൻ ജഗത്തിന്റെ ഭോക്താവാണെന്ന് പറയുന്നിടത്ത് പോലും അവിടെ സ്രഷ്ടാവ് എന്ന് പറയുമ്പം അത് തന്നിൽ നിന്ന് അന്യമായ ഒന്നല്ല. തത്വത്തിൽ, തത്വത്തെ ഗ്രഹിക്കാതിരിക്കുമ്പോൾ അന്യമാണെന്ന് പറയും. ഇവിടെ തത്വത്തെ ഗ്രഹിക്കാതിരിക്കുന്ന കാര്യം പറയുന്നത് തത്വത്തെ ഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ എന്താണ്? ജഗസൃഷ്ടാവായിരിക്കുന്നത് താൻ തന്നെയാണ്. അങ്ങനെ പറയുന്നതിന് അദ്വൈതത്തിൽ യാതൊരു മടിയും. താൻ തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള ജഗത്ത്? ശബ്ദസ്പർശ രൂപരസഗന്ധ രൂപത്തിൽ തനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജഗത്ത് ശബ്ദസ്പർശ രൂപരസഗന്ധമായിട്ട് മാത്രമല്ല, അതിന്റെ കാര്യങ്ങളായി പൃഥ്വിയാദി പഞ്ചഭൂതങ്ങളായി ഭൗതികങ്ങളായി. അതുകൊണ്ടാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത് ഘടകസ്ഫുരതി. ഈ ജഗത്ത് എന്ന് പറയുന്നത് തന്റെ അനുഭവത്തിന് വിഷയമായതുകൊണ്ടാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ജഗത്ത് അനുഭവത്തിന് വിഷയമാകുക, അതിനാണ് ഇവിടെ പറയുന്നത് ഘടകസ്ഫുരതി. ഈ വസ്തു സ്ഫുരതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു, എനിക്ക് സ്ഫുരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുന്നു. ഇതാണ് ജഗത്തെ കുറിച്ചുള്ള തന്റെ അനുഭവം. അപ്പൊ ഈ അനുഭവം ശരി, അനുഭവിക്കുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് സാധാരണ എന്താ പറയുന്നത്? ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചു, ജീവൻ അതിന്റെ ഭോക്താവായിരിക്കുന്നു, അതുകൊണ്ട് ജീവൻ അതിനെ അനുഭവിക്കുന്നു എന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. അദ്വൈതത്തിൽ അങ്ങനെയല്ല പറയുന്നത്. അദ്വൈതത്തിൽ പറയുന്നത് ഈ വസ്തുസ്ഫുരണം, അത് ഭൂതങ്ങളായിട്ടായാലും ശരി, ഭൂതങ്ങളെന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ, അതിന്റെ കാരണമായ തന്മാത്രാരൂപത്തിലായാലും ശരി, എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമല്ലാതിരിക്കും, എന്നാലും നമ്മൾ അനുമാനിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല എന്ന് വിചാരിച്ചത് അറിവിന് വിഷയമില്ലാത്തതല്ല, അറിയുന്നുണ്ട്, അനുമാനിക്കുന്നു. സ്ഥൂലമായ ഈ പഞ്ചഭൂതങ്ങളുണ്ടെങ്കിൽ ഇതിനൊരു കാരണം വേണം. നമ്മൾ അനുമാനിക്കുന്നതിനെ കുറിച്ചും ബോധമുണ്ട്. ഇനി അതിന് സ്ഥൂലമായി വരുന്ന ഈ അതിന്റെ കാര്യങ്ങൾ, ഭൗതികങ്ങൾ, ഇതെല്ലാം തന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു. ഇതിനാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്, തന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു. അപ്പോ ഈ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു വസ്തുക്കൾ, ഇതിനെയാണ് ഇവിടെ പറയുന്നത് വസ്തുസ്ഫുരണം. അദ്വൈതത്തിന് എന്താ പറയുന്നത്? ഈ വസ്തുസ്ഫുരണം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയാണ് വസ്തുവിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുസ്ഫുരണത്തിൽ നിന്ന് വേറിട്ട് വസ്തുവിന്റെ സൃഷ്ടിയില്ല എന്ന് അദ്വൈതത്തിൽ പറയുന്നു. അതിനാണ് സ്വപ്ന ദൃഷ്ടാന്തം മറ്റും പറയുന്നത്. സ്വപ്നത്തിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ വസ്തുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഈ അനുഭവം? അവിടെ സൃഷ്ടിച്ചിട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അനുഭവ സ്ഫുരണം തന്നെയാണ് സൃഷ്ടി. വേറിട്ടവിടെ ഒരു സൃഷ്ടിയില്ല. ഇതാണ് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള പാരമാർത്ഥികമായ കാഴ്ചപ്പാടെന്ന്. അപ്പോ ഇത് ഈ അനുഭവം ആർക്കാ ഉള്ളത്? ഈ അനുഭവം തനിക്കാ ഉള്ളത്. ആരാണോ അനുഭവിക്കുന്നത് അവന് തന്നെയാണുള്ളത് അനുഭവം. അപ്പോ അനുഭവിക്കുന്നവന്റേതാണ് ഈ അനുഭവങ്ങളെങ്കിൽ ഈ സൃഷ്ടിയാരുടെ? ഈ സൃഷ്ടി എന്ന് പറയുന്നു അനുഭവിക്കുന്നവന്റെ തന്നെയാണ്. അതിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടിയില്ല. ഇത് പറഞ്ഞാൽ ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർ പറയും അങ്ങനെയല്ലല്ലോ, ഇവിടെ കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നു, സുവർണക്കാരൻ സുവർണ ആഭരണങ്ങളെ ഉണ്ടാക്കുന്നു, അങ്ങനെ സൃഷ്ടി ബാഹ്യമായി കാണുന്നുണ്ടല്ലോ എന്ന് പറയും. പറയുന്നു ഏത് സൃഷ്ടി ഇവിടെ ബാഹ്യമായി സൃഷ്ടി കർത്താവിനെ കാണുന്നു, കുലാലാദികളെ സൃഷ്ടി പ്രക്രിയ കാണുന്നുണ്ട്, അവരിങ്ങനെ വസ്തുക്കളെ ഉണ്ടാക്കുന്നതായി കാണുന്നുണ്ട്, പിന്നെ അവർ സൃഷ്ടിച്ച സൃഷ്ടിയും കാണുന്നുണ്ട്. ഇതെല്ലാം എന്താണോ, ഇതെല്ലാം തന്റെ തന്നെ സ്ഫുരണമാണോ? അദ്വൈതം പറയുന്ന അവിടെയാണ് ബാഹ്യമായി കാണുന്ന സൃഷ്ടികർത്താവും സൃഷ്ടി എന്ന കർമ്മവും സൃഷ്ടി എന്ന കാര്യവും എല്ലാം എന്താണ്? ഇതിനെ വീക്ഷിക്കുന്നവന്റെ ഉള്ളിലെ സ്ഫുരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായൊരു സൃഷ്ടികർത്താവില്ലെന്നോ അയാൾ സൃഷ്ടി എന്ന് പറയുന്ന ഒരു കർമ്മത്തിൽ ഏർപ്പെടുന്നില്ലെന്നോ അതിന്റെ ഫലമായി സൃഷ്ടി എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നില്ലെന്നോ അങ്ങനെയല്ല പറയുന്നത്, അതൊന്നും ഇല്ലെന്നല്ല പറയുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളതാണ്. തന്നെ സംബന്ധിച്ച് ഇതെല്ലാം തന്റെ അനുഭവമാണ്. എന്റെ അനുഭവത്തെ ആണ് ഞാൻ പറയുന്നത്. കുലാലൻ സൃഷ്ടികർത്താവായിരിക്കുന്നു, ഇതാ കുലാലൻ സൃഷ്ടി എന്ന് പറയുന്ന കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, കുലാലൻ പാത്രം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതെല്ലാം എന്താണോ, ആരാണോ ഇതിനെ വീക്ഷിക്കുന്നത് അവന്റെ ആന്തരികമായ സ്ഫുരണമാണ്, അനുഭവമാണ്. ബാഹ്യമായി കുലാലൻ സൃഷ്ടിച്ചോട്ടെ, കുലാലന്റെ സൃഷ്ടിയിലൂടെ കാര്യം ഉണ്ടായിക്കൊള്ളട്ടെ, തന്നെ സംബന്ധിച്ച് അതാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ ഈ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് ആധ്യാത്മികമാണ്. ആധ്യാത്മികമായ തന്റെ അനുഭവം എന്താണ്? ഇതെല്ലാം നിമിത്തവും ബാഹ്യമായ ഉപാദാനവും ബാഹ്യമായ കാര്യവും ബാഹ്യമായ കർമ്മങ്ങളും എല്ലാം തന്റെ സ്ഫുരണമാണ്. അതാർക്കും നിഷേധിക്കാൻ പറ്റും, ഇതെല്ലാം എന്റെ അനുഭവമാണ്. അപ്പോൾ എന്റെ അനുഭവത്തിലാണ് നിമിത്തവും ഉപാദാനവും കാര്യവും ക്രിയയും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടി എന്ന് പറയുന്നത് തന്റെ സ്ഫുരണമാണ്, സ്ഫുരണത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. തന്റെ സ്ഫുരണത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുകയും തന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ഫുരണമില്ലെങ്കിൽ തന്നെ സംബന്ധിച്ച് സൃഷ്ടി കർത്താവില്ല, സൃഷ്ടി പ്രക്രിയയില്ല, സൃഷ്ടി കാര്യമില്ല, സൃഷ്ടിക്കുള്ള ഉപാദാനമില്ല, ഒന്നുമില്ല. അപ്പോ ആധ്യാത്മികമായ കാഴ്ചപ്പാട് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള എന്താണോ അത്, ഈ സൃഷ്ടി എന്ന് പറയുന്നത് തന്റെ സ്ഫുരണത്തിൽ നിന്ന് വേറിട്ടല്ല, അത് സ്വതന്ത്രമായി നിൽക്കുന്നു എന്നല്ല. ഞാൻ എന്തുകൊണ്ട് പറയുന്നു ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നു എന്ന്? ഇത് തന്റെ അനുഭവമായിരിക്കുന്നത് കൊണ്ട്. അനുഭവത്തെ വിട്ടിട്ട് ഒരു വ്യവഹാരമില്ല, വാക്കുകൊണ്ടൊന്നും പറയാൻ കഴിയത്തില്ല, മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയത്തില്ല, ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്ന എന്തിനെ? തന്റെ അനുഭവത്തെ. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ആധ്യാത്മികമാണ്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ചുള്ള ആധ്യാത്മികമായ അനുഭവത്തെയാണ് പറയുന്നത്. ഘടസ്ഫുരതീരി അനുഗതസ്ഫുരണം. ഓ, ഈ അനുഗതമായ സ്ഫുരണം എന്ന് വെച്ചാൽ ഏത് വസ്തു തന്റെ അനുഭവത്തിന് വിഷയമാകുന്നു അവിടെയെല്ലാം ആ വസ്തു അനുഭവത്തിലൂടെയാണ് പ്രകടമായിരിക്കുന്നത്. ദർപ്പണത്തിൽ എങ്ങനെയാണോ ദൃശ്യങ്ങളെല്ലാം പ്രതിബിംബ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്, അതുപോലെ ഇവിടെ സ്ഫുരണം ഒരു ദർപ്പണം പോലെ, ആ സ്ഫുരണമാകുന്ന ദർപ്പണത്തിൽ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ അനുഗതമായി സ്ഥിതി ചെയ്യുന്നു. അവിടെ ആ സ്ഫുരണവും അനുഗതമായിരിക്കുന്നു. ദൃശ്യങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വപ്നം പോലെ എന്ത് ചെയ്യുന്നു? ആ ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള ആ ദർശനം, സ്ഫുരണം, അനുഭവം അത് സർവത്രയുണ്ട്. അപ്പോൾ അനുഭവം, വിഷയം, ഈ രണ്ട് രൂപത്തിൽ, വിഷയി വിഷയം, ഈ രണ്ട് രൂപത്തിൽ പിരിഞ്ഞിരിക്കുന്ന ഇത് ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ എന്താണോ, ഇത് സൃഷ്ടി തന്നെയാണ്. അതാണ് ഘടസ്ഫുരതീതി അനുഗതസ്ഫുരണം പ്രകൃതി. അപ്പൊ ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു ഒരു കാര്യം ഏതൊന്നിനെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത്, ഏതൊന്നിനെ ആശ്രയിക്കാതെ അതിനെ നിലനിൽക്കാൻ കഴിയത്തില്ലയോ? ഏതൊന്നില്ലെങ്കിൽ ആ കാര്യവും ഇല്ലാതാകുന്നു, അതിനാണ് അതിന്റെ പ്രകൃതി എന്ന് പറയുന്നത്. മണ്ണ് മൺപാത്രത്തിന് പ്രകൃതിയായിരിക്കുന്ന എന്തുകൊണ്ട്? അത് ആ മൺപാത്രം മണ്ണിനെ ആശ്രയിച്ച് തന്നെ നിൽക്കുന്നു. മണ്ണിനെ ആശ്രയിച്ചില്ലെങ്കിൽ അതിനൊരു നിലനിൽപ്പില്ല, മൺപാത്രത്തിന് നിലനിൽപ്പില്ല. മണ്ണിനെ ആശ്രയിച്ചില്ലെങ്കിൽ സങ്കല്പിച്ചാൽ മൺപാത്രം അപ്രത്യക്ഷമായി. അപ്പൊ നേരിട്ട് നിൽക്കാൻ കഴിയാത്ത ഒന്നിനെ മാത്രമേ പ്രകൃതി എന്ന് വിളിക്കാൻ പറ്റൂ. അതുകൊണ്ട് മൺപാത്രത്തിന് മണ്ണ് പ്രകൃതിയായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫുരണത്തിൽ നിന്നും വേറിട്ട് വസ്തുക്കൾക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആർക്കും ഒരു വസ്തുവിനെയും അനുഭവിക്കാൻ കഴിയുന്നില്ല. അനുഭവിക്കണമല്ല വസ്തുവിനെ. അനുഭവിക്കുമ്പോൾ വസ്തു സ്ഫുരണത്തിലൂടെയാണ് അനുഭവപ്പെടുന്നത്. ആർക്കെങ്കിലും കണ്ണില്ലാതെ കാണാൻ കഴിയും? ഒരു രൂപത്തെ കണ്ണില്ലാതെ കാണാൻ കഴിയുന്നില്ല, രസത്തെ നാവില്ലാതെ രസിക്കാൻ കഴിയുന്നില്ല. അതുപോലെ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രാപഞ്ചിക വസ്തുക്കളെ ഉള്ളിലിരിക്കുന്ന സ്ഫുരണം കൂടാതെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ആ വസ്തുവിന്റെ ഗ്രഹണത്തെയാണ് സ്ഫുരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചും പറയാം, എന്താണ് സ്ഫുരണം കൂടാതെ സ്ഫുരണത്തിൽ നിന്ന് വ്യതിരിക്തമായി വസ്തു നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് വസ്തുക്കളെല്ലാം സ്ഫുരണത്തോട് അവ്യതിരേകമാണ്. ആ സ്ഫുരണം വസ്തുവിന്റെ പ്രകൃതിയാണ്. എങ്ങനെയാണോ മൺപാത്രത്തിന് മണ്ണ് പ്രകൃതിയായിരിക്കുന്നത്, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് അതിന്റെ യുക്തി. ഇവിടെ വാസ്തവത്തിൽ ഇത് യുക്തിയാണോ അനുഭവമാണോ? വേറെ പറയാം, യുക്തിയല്ല, ഇത് അനുഭവമാണ്. യുക്തി നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ, നമ്മുടെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി. മുഖ്യമായി ഇത് അനുഭവം തന്നെ. അതുകൊണ്ടാണ് ഇതിനെ ശ്രുതി എന്ന് പറയുന്നത്. ഈ സ്ഫുരണത്തിൽ നിന്ന് ഉയർത്ത് വസ്തുക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. എവിടെ ഒരു വസ്തുബോധം ഉണ്ടാകുന്നോ അവിടെ ആ വസ്തുബോധം അത് തന്നെയാണ് സ്ഫുരണമെന്ന് പറയുന്നത്. അത് വേർതിരിക്കാൻ ഒരു തരത്തിനും കഴിയത്തില്ല. എങ്ങനെയാണോ മണ്ണിനെയും മൺപാത്രത്തെയും വേർതിരിക്കാൻ കഴിയാത്തത്, അതുപോലെ സ്ഫുരണത്തെയും സ്ഫുരണ വിഷയമായിരിക്കുന്ന വസ്തുവിനെയും വേർതിരിക്കാൻ കഴിയില്ല എങ്കിൽ ഈ സ്ഫുരണത്തിന് വിഷയമായിരിക്കുന്ന വസ്തുവിന്റെ പ്രകൃതി എന്താണ്? സ്ഫുരണം തന്നെയാണ്. അതിനാണ് ചിത് എന്ന് പറയുന്നത്. അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ചിത് സ്ഫുരണത്തിലെ സ്ഫുരണം എന്ന് പറയുമ്പോൾ രണ്ടിനെയും പറയും, വസ്തുവിനെയും പറയും ജ്ഞാനത്തെയും പറയും. സ്ഫുരണം എന്ന് പറയുന്ന ആ ശബ്ദം കർമ്മം എന്നുള്ള അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ എന്താണോ സ്ഫുരിക്കപ്പെടുന്നത് അത് വസ്തു. സ്ഫുരണം എന്ന് പറയുന്നത് ഭാവാർത്ഥത്തിൽ ക്രിയാരൂപത്തിലെടുക്കുകയാണെങ്കിൽ ആ സ്ഫുരണത്തെ, ആ ജ്ഞാനത്തെ, അതിനെ സ്ഫുരണം എന്ന് പറയാം. അപ്പൊ സ്ഫുരണം എന്ന് പറയുന്ന വാക്കിന് തന്നെ രണ്ടർത്ഥമുണ്ട്. സ്ഫുരണത്തിന് വിഷയമായിരിക്കുന്ന വസ്തു, സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കാൻ എത്ര സമർത്ഥനും കഴിയത്തില്ല. എത്ര സമർത്ഥനായ കുലാലൻ വിചാരിച്ചാലും മൺപാത്രത്തെ മണ്ണിൽ നിന്ന് വേർപെടുത്താൻ കഴിയത്തില്ല. അതുപോലെ ഇവിടെ ആർക്കാണോ ഈ വസ്തുക്കളെല്ലാം സ്ഫുരിക്കുന്നത്, അനുഭവ വിഷയമായിരിക്കുന്നത്, ആ അനുഭവ വിഷയമായിരിക്കുന്ന വസ്തുക്കളെ അനുഭവത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല. അതിനെ അനുഭവിക്കുക, അത് വേർതിരിക്കുക, അത് സാധ്യമല്ല. ഇനി അനുഭവമില്ലെങ്കിലോ പിന്നീട് അവിടെ സ്ഫുരണവുമില്ല, അസ്ഫുരിക്കുന്ന വസ്തുവുമില്ല, അതാണ് സുഷുപ്തി. രണ്ടുമില്ല. സ്ഫുരണ വിഷയമായ വസ്തുക്കളില്ല, അവിടെ സ്ഫുരണവുമില്ല. ജാഗ്രതയിലേക്കും സ്വപ്നത്തിലേക്കും വന്നാലോ അത് സ്ഫുരിക്കുന്നു. അവിടെ ജ്ഞാനത്തിന്റെ സ്ഫുരണമുണ്ട്, വസ്തുവുണ്ട്. വസ്തുവിനെ സ്ഫുരണത്തിൽ നിന്ന് വേറാക്കാൻ കഴിയുന്നില്ല. അത് സ്വപ്നത്തിൽ കൂടുതൽ സ്പഷ്ടമായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അനുഭവയുക്തമായ കാര്യമാണ്. അതാണ് പറഞ്ഞത്, ഇവിടുത്തെ കാര്യകാരണ ചിന്ത എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്, ഭൗതികമല്ല. എന്നുവെച്ചാൽ ബാഹ്യമായ വസ്തുക്കളെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ട് പറയുകയല്ല, ഇത് ഇതിൻ്റെ കാരണമാണ്, അത് അതിൻ്റെ കാര്യമാണ് എന്ന് പറയുകയല്ല. ഇതെന്താണ്? ആധ്യാത്മികമായ തന്നെക്കുറിച്ച് തന്നെ പരിശോധിക്കണം. തന്നെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പ്രഥമമായി പരിഗണിക്കേണ്ടതിനാണ് തൻ്റെ അറിവിനെയാണ്. അപ്പോൾ തൻ്റെ അറിവിനെ പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താണ്? തൻ്റെ അറിവിൽ വസ്തുക്കൾ പ്രകടമാകുകയാണ്. ആ വസ്തുക്കളെ അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനുഗത സ്ഫുരണം പ്രകൃതി, ഈ സ്ഫുരണം തന്നെയാണ് പ്രകൃതി. അതാണ് ആധ്യാത്മികമായ കാരണം. എന്തിന്? ഈ പ്രപഞ്ച അനുഭവ വിഷയമായിരിക്കുന്ന സർവ വസ്തുക്കൾക്കും കാരണമായിരിക്കുന്ന അതാണ്. തതതിരേകേണ വികാരാനസന്ധി, അതിൽ നിന്ന് വേറിട്ട് വികാരങ്ങളൊന്നും തന്നെ ഇല്ല. ഈ സ്ഫുരണ രൂപത്തിലുള്ള അനുഭവത്തിൽ നിന്നും വേറിട്ട് ഒരു വസ്തു അങ്ങനെ സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല, കണ്ടെത്താനും കഴിയുന്നില്ല. എൻ്റെ അറിവിൽ നിന്നും വേറിട്ട ഒരു വസ്തുവിന്. അപ്പോൾ എന്തുകൊണ്ട് വികാരങ്ങളെക്കുറിച്ച് ചിന്ത വരുന്നു? അത് അനുഭവത്തിൽ വിഷയമായതുകൊണ്ട്. ഈ ശരീരം ഒരു വികാരമാണ്. ഈ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ബാഹ്യമായ വസ്തുക്കൾ വികാരങ്ങളാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ജഗത്ത് മൊത്തത്തിലൊരു വികാരമാണ്, അതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഭൗതികമായി അന്വേഷിച്ചാൽ അന്ധപരമ്പരയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭൗതികമായ ആ അന്വേഷണം ഒരു സ്ഥലത്ത് ചെന്നിട്ട് തിരിയണം. എവിടേക്ക്? ആധ്യാത്മികമായി തിരിയണം. അതാണ് ചിലടത്ത് പറയുന്നത്. എന്താണ് ഭൗതികവും ആധ്യാത്മികവും അവസാനം ഒന്നായി തീരുമെന്ന് പറയുന്നതാണ്. അതായത് ഭൗതികം സഞ്ചരിച്ച് സഞ്ചരിച്ച് അന്ധപരമ്പരയിലൂടെ സഞ്ചരിച്ച് കാരണത്തെ അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ അത് കാര്യമാവുന്നു. വീണ്ടും അതിൻ്റെ കാരണത്തെ അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ അത് കാര്യമാവുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിന് ഒരു വിശ്രാന്തി വേണ്ടി വരും. അപ്പോൾ അന്വേഷണം ആധ്യാത്മികമായി തിരിയും. അന്വേഷണം എന്ന് പറയുന്നത് ഇവിടെ അറിവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അറിവാണ് അന്വേഷിക്കുന്നത്, എന്താണ് കാരണം. ആ അന്വേഷണം ഒടുവിൽ എവിടെ അവസാനിക്കും? അറിവിൽ തന്നെ അവസാനിക്കും. അന്വേഷണത്തിന് കർണമായിരിക്കുന്ന ആ അറിവ് ഒടുവിൽ തിരിച്ചറിയുന്നു, താൻ അന്വേഷണത്തിന് വെറും കർണം മാത്രമല്ല, ഈ അന്വേഷണത്തിൽ പ്രകൃതിയായിരിക്കുന്ന താനാണ്. എന്നുവെച്ചാൽ തന്നിലാണ് ഈ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ തന്നിലേക്ക് തിരിയും. അപ്പോൾ താൻ പ്രകൃതിയാകുന്ന എങ്ങനെ സ്ഫുരണരൂപത്തിൽ സർവ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സ്ഫുരണമായി താൻ പ്രകൃതിയായിരിക്കുന്നു. അപ്പോൾ ഇനി അവിടെ യുക്തി പ്രയോഗിക്കാൻ, ലൗകികമായ യുക്തി ഒരു കാര്യത്തെയും പ്രകൃതിയിൽ നിന്നും വേർപെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. തദതിരേകേണ വികാരാഹ ന സന്ധി, ഈ സ്ഫുരണത്തിൽ നിന്നും വേറിട്ട് വികാരങ്ങൾ ഇല്ല. അതുകൊണ്ട് ഈ സ്ഫുരണം വേറിട്ടില്ലെങ്കിൽ അത് തന്നെയാണ്, ഈ സ്ഫുരണം തന്നെയാണ് പ്രപഞ്ചമായിരിക്കുന്നത്, ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായിരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. ഇത് കേവലം ചിത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സത്തിനെ കുറിച്ചും ആനന്ദത്തെ കുറിച്ചും പറയാം. പ്രപഞ്ചത്തിൽ നിന്ന് ഒന്നിനെയും സത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല, എല്ലാം സദ്രൂപത്തിൽ സ്ഫുരിക്കുന്നു എന്നോ. പിന്നെ എല്ലാം എന്താണ്, ഒന്നിനെയും ആനന്ദത്തിൽ നിന്നും വേർതിരിക്കാൻ പ്രപഞ്ചത്തിലൊന്നിനെയും സാധ്യമല്ല. ഒന്നിനെയും സാധ്യമല്ല എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞു, എന്താണ്, എല്ലാം ആനന്ദമാകുന്ന അധിഷ്ഠാനത്തിലാണ് സർവവും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖമെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ, കാമം എന്ന അധിഷ്ഠാനത്തിൽ സർവവും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സച്ചിദാനന്ദത്തിൽ നിന്ന് ജഗത്തിനെ വേർതിരിക്കുക അസംഭവമാണ്. അത് കേവല യുക്തിയല്ല, സ്വാനുഭവത്തിനും അങ്ങനെയാണ്. സത്താശൂന്യമായ ഒന്നിനെ കിട്ടുമോ? ഇല്ല. പെട്ടെന്ന് നമ്മുടെ മനസ്സ് വരും, അതെങ്ങനെയാ, ഇവിടെ ദുഃഖമുണ്ടല്ലോ, ഇവിടെ അസത്തുണ്ടല്ലോ. ഇല്ല, ഉണ്ടായിക്കോട്ടെ ദുഃഖം. അത് ഏതുപോലെ ചിത്ത്, ചിത്തിൽ ജഡം അനുഭവപ്പെടുന്നു, ബന്ധപ്പെട്ടാദികൾ എല്ലാം ജഡമാണ്, ചിത്തിൽ അനുഭവപ്പെടുകയാണ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്നല്ല, ചിത്തിൽ ജഡത്തിന്റെ അനുഭവം ഇല്ലെന്നല്ല, പക്ഷെ ആ ജഡത്തെ നിങ്ങൾക്ക് ചിത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല. അതുപോലെ സത്തിൽ അസത്തിന്റെ അനുഭവം ഇല്ലെന്നല്ല പറയുന്നു, ഇവിടെ ശൂന്യത അനുഭവിക്കാം. പക്ഷെ ആ അനുഭവിക്കുന്ന ശൂന്യതയെ അസത്തിനെ സത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. അതുപോലെ ആനന്ദം വിപരീതമാണല്ലോ ദുഃഖം, ഇവിടെ ദുഃഖമില്ലെന്നല്ല പറയുന്നത്, ദുഃഖമുണ്ട്, പക്ഷെ അതും പ്രകടമായിരിക്കുന്ന ഇവിടെ ആനന്ദത്തിലാണ്, സുഖത്തിലാണ്, സ്വരൂപമായിരിക്കുന്ന സുഖത്തിലാണ്. അതാണ് സർവത്തിനും ആധാരമായ സുഖം, ആനന്ദം, കാമം നിലനിൽക്കുന്ന അതുകൊണ്ടാണ്. അപ്പോൾ സച്ചിദാനന്ദത്തെ ആശ്രയിച്ചിട്ടാണ് ഈ നാമപ്രപഞ്ചം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത് സച്ചിദാനന്ദത്തോട് അവ്യതിരേകമായിരിക്കുന്നു. അത് സ്വ അനുഭവത്തിൽ, അനുഭവം എന്ന് പറയുമ്പോൾ അതിനിവിടെ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സ്ഫുരണം. ആ സ്ഫുരണത്തിൽ നിന്ന് അതിരേകേണ വികാരാനാസന്ധി സ്വയമർത്ഥോ യഥസ്ഫുട പറയുന്നു. ഈ കാര്യം വളരെ സ്ഫുടമാണ്, സ്വ അനുഭവത്തെ പരിശോധിച്ചാൽ. സാധാരണ നമ്മൾ ഒരു ദൃഷ്ടാന്തം പറയുന്നത് ആ പറയുന്ന കാര്യത്തെ നമുക്ക് ബോധ്യപ്പെടുന്നതിന് തടസ്സം വരുന്നതുകൊണ്ടാണ്. അനുഭവത്തിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തിയെ കൊണ്ടുവരുന്നത്. യുക്തിയെ ആധാരം എന്ന് പറയുന്ന, യുക്തിയുടെ ബലം എന്ന് പറയുന്നതാണ് ദൃഷ്ടാന്തം. ദൃഷ്ടാന്തത്തിലൂടെ യുക്തിയെ പുഷ്ടിപ്പെടുത്തുന്നു. ആ പറയുന്നു, ആ അത് എന്റെ യുക്തിക്ക് നിരക്കുന്നതാണ്. അസ്വതി യുക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പൂർവാനുഭവങ്ങളുമായി ഒരു അനുഭവത്തെ, ഏതെങ്കിലും ഒരു അനുഭവത്തെ തട്ടിച്ചു നോക്കുമ്പോൾ പൂർവാനുഭവങ്ങളുമായി വർത്തമാനത്തിലുള്ള, അല്ലെങ്കിൽ ഏതൊരു അനുഭവത്തെയാണോ നമ്മൾ തട്ടിച്ചു നോക്കുന്നത്, ആ അനുഭവം വിരുദ്ധമല്ലെങ്കിൽ പറയാം ഇത് യുക്തിയുക്തമാണ് എന്ന് പറയും. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മുമ്പ് കണ്ട ആനയ്ക്ക് തുമ്പിക്കൈയും കൊമ്പും ബാലും നാലുകാലും എല്ലാം ഉണ്ട്. ഇന്ന് ഒരു ആനയെ കാണുമ്പോൾ പഴയ അനുഭവമായിട്ട് തട്ടിച്ചു നോക്കുന്നു, എന്നിട്ട് പറയുന്നു ആ ഇതും ആന തന്നെയാണ്, ആനയുടെ ലക്ഷണങ്ങളെല്ലാം ആദ്യം ചേരുന്നുണ്ട്, ഇതൊരു കൊമ്പൻ ആനയാണ് തീരുമാനിക്കുന്നത്. ഇതാണ് യുക്തി. യുക്തി എപ്പോഴും പൂർവ്വാനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി പുതിയ അനുഭവത്തെ ശരിയാണെന്ന് ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതൊരു വിചാര രീതിയാണ് യുക്തി എന്ന് പറയുന്നത്. ആ വിചാര രീതി സാധാരണ നമ്മളെവിടെയാണ് അവലംബിക്കുന്നത്? നമ്മുടെ അനുഭവത്തെക്കുറിച്ച് തന്നെ സംശയം, വിധി ശരിയാണോ തെറ്റാണോ? കാരണം അനുഭവം രണ്ടു തരത്തിലും വരാം, സത്യമായും വരാം ഭ്രാന്തിയായും വരാം. അപ്പോൾ അവിടെ ചിലപ്പോൾ ഭ്രാന്തിയായി വരുമ്പോൾ, അല്ലെങ്കിൽ ഭ്രാന്തിയാണോ എന്ന് സംശയം വരുമ്പോൾ, അല്ലെങ്കിൽ അനുഭവം അസ്പഷ്ടമായി വരുമ്പോൾ, എല്ലാം യുക്തിയെ ആശ്രയിക്കും, യുക്തി എന്ന വിചാരത്തെ ആശ്രയിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നു അതിൻ്റെ ആവശ്യം എന്താണ്? ഇവിടെ അനുഭവം തന്നെ സ്പഷ്ടമാണ്. ഇത് സൃഷ്ടി സൃഷ്ടാവിനോട് അവ്യതിരേകമായിരിക്കുന്നു. സൃഷ്ടാവായിരിക്കുന്നത് പ്രത്യേക സ്വരൂപമായിരിക്കുന്ന സച്ചിദാനന്ദം തന്നെയാണ്. അവനോട് അവ്യതിരേകമാണ് സൃഷ്ടി. ഇത്തരം കാര്യങ്ങൾ സ്വ അനുഭവത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ സൃഷ്ടാവ് താൻ തന്നെയാണ്, ആധ്യാത്മികമായി താൻ തന്നെയാണ്. തൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ബോധസ്ഫുരണത്തെ ആശ്രയിച്ച് ഈ സൃഷ്ടി നിലനിൽക്കുന്നതുകൊണ്ട് അത് തന്നെയാണ്. അതല്ലാതെ വേറൊരു സൃഷ്ടിച്ചൊരാശ്രയത്തെ തനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. തന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരൻ സൃഷ്ടിക്കുന്നു, അങ്ങനെ ഒരു ഈശ്വരനെ തനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ആധ്യാത്മിക സമാധാനം എന്ന് പറയുന്നത് സ്വാനുഭവം തന്നെ. ആ അനുഭവത്തെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് യുക്തി. അതുകൊണ്ട് ഇവിടെ പ്രാധാന്യം അനുഭവത്തിനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ അദ്വൈതത്തിൽ പ്രാധാന്യം ശ്രുതിക്കാണ്. ശ്രുതി എന്ന് പറയുന്നത് അനുഭവമാണ്, എൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ അനുഭവം. ഇത് എല്ലാവരുടെയും അനുഭവം, സർവരുടെയും അനുഭവം തന്നെയാണ്. വികാരങ്ങൾ തൻ്റെ സ്ഫുരണത്തിൽ നിന്നും വേറെയല്ല, അതിൽ നിന്ന് വേറിട്ടാലും നിലനിൽപ്പില്ല എന്നുള്ളത് സ്വയമർത്ഥം യഥാസ്ഫുട പറയുന്ന ഇക്കാര്യം വളരെ സ്ഫുടമാണ്. തഥാ ദൃഷ്ടാന്ത സൗചര്യേ, ആ അതിൻ്റെ ആ സ്ഫുടതയെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ദൃഷ്ടാന്തത്തെ, മൃത്തിൻ്റെയും മൃണ്മയമായ കാര്യങ്ങളുടെയും ദൃഷ്ടാന്തത്തെ പറയുന്നത്. അപ്പം ഇതല്ലാതെ ഇവിടെ ഒരു സൃഷ്ടിയില്ല. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സൃഷ്ടി. പക്ഷേ അവിടെ എപ്പോഴും മനസ്സിലാക്കണം, ഇത് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ആധ്യാത്മികമായ സമാധാനമാണ്, ഭൗതികമായ സമാധാനം അല്ല ഇത്. സൃഷ്ടിയെ സംബന്ധിച്ച് ഭൗതികമായ ഒരു സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കണം, ബാഹ്യമായി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തണം, അതിൻ്റെ കാരണത്തെ കണ്ടെത്തണം. അതിൻ്റെ വഴി വേറെയാണ്. അത് ഇതുപോലെ കാര്യകാരണ ശൃംഖലയിൽ പെട്ടുപോകും, അതാണ് അതിൻ്റെ ഒരു ദോഷം. അപ്പോൾ ആ കാര്യകാരണ ശൃംഖലയിൽ നിന്ന് തൻ്റെ ബുദ്ധിയെ മുക്തമാക്കി ആത്മനിഷ്ഠമായി ചിന്തിക്കുന്ന അദ്വൈതി പറയുന്നു, സൃഷ്ടി തൻ്റെ ബോധസ്ഫുരണത്തിൽ നിന്നും വേറെയല്ല. അപ്പോൾ സൃഷ്ടി എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? തന്നിൽ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തത്വത്തെ ഗ്രഹിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്ചര്യമായി തോന്നും. പക്ഷേ തത്വത്തെ ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആശ്ചര്യമൊന്നുമില്ല. എന്താണ് അത്? തൻ്റെ നിത്യ അനുഭവമാണ്. ഇവിടെ പറഞ്ഞല്ലോ അനുഗതസ്ഫുരണം, നിരന്തരമായ അനുഭവമാണ്. നിരന്തരമായ അനുഭവമാകുമ്പോൾ അത് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു അനുഭവത്തിൽ പുതുമ ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ആശ്ചര്യപ്പെടുന്നു, ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ, ഇത് ഒരു ആശ്ചര്യപ്പെടുത്തുന്ന അനുഭവമാണല്ലോ എന്ന് പറയുന്നു. പക്ഷേ ഒരു അനുഭവം സ്ഥിരമായി കഴിഞ്ഞാലോ, നിരന്തരമായി കഴിഞ്ഞാലോ അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഇത് നിരന്തര അനുഭവമാണ്. ചിത്തിൽ നിന്ന് വ്യതിരിക്തമായി ജഡം എന്ന് കരുതുന്ന ഒന്നും നിലനിൽക്കുന്നില്ല. സാക്ഷിയിൽ നിന്നും വ്യതിരിക്തമായി സാക്ഷ്യം എന്ന് കരുതുന്ന ഒന്നും നിലനിൽക്കുന്നില്ല. അത് ഏത് ഭാഷയിലും പറയാം. അതുകൊണ്ട് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ആധ്യാത്മികമായ കാഴ്ചപ്പാടാണ്. സൃഷ്ടികർത്താവായിരിക്കുന്നത് തൻ്റെ സ്ഫുരണം, ഉള്ളിലിരിക്കുന്ന സ്ഫുരണം തന്നെയാണ്. അതാണ് പ്രകൃതി എന്നർത്ഥം. അപ്പോ ഇവിടെ ചിലർ കടന്നു ചോദിക്കും, എങ്ങനെയാണ് ഈ ഉള്ളിലെ ഈ സ്ഫുരണത്തെ തന്നെ എന്തിന് കാരണമെന്ന് പറഞ്ഞു? ബ്രഹ്മം കാരണമെന്നല്ലേ പറയുന്നത്? സ്ഫുരണം എന്ന് പറയുന്നത് ബ്രഹ്മത്തില് ഉപാധികളെ കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ലേ? ഈ സ്ഫുരണം തന്നെ സദാ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഫുരണം എങ്ങനെ സൃഷ്ടിക്ക് കാരണമായി തീരും? ബ്രഹ്മം കാരണമെന്നാണ് ഇവിടെ പറഞ്ഞു, സ്ഫുരണമെന്നല്ല. ബ്രഹ്മം എന്ന് പറയുന്നത് സച്ചിദാനന്ദം, ഇവിടെ അടുത്ത് പറയും അത് നിർവികാരമാണ്, മുമ്പും പറഞ്ഞു അത് നിശ്ചലമാണ്, നിർഗുണമാണ്, അതെങ്ങനെ സൃഷ്ടിക്ക് കാരണമായി തീരും? അതിനല്ലേ ബ്രഹ്മമെന്ന് പറയുന്നു. ഇവിടെ മുമ്പ് പറഞ്ഞല്ലോ എന്താണ് നിഷ്ഫലം, നിഷ്ക്രിയം, ശാന്തം, നിരവധ്യം, നിരഞ്ജനം, ശേതാശ്രത്തി, അതിനാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്നു അതല്ല സ്ഫുരണമാണ് കാരണമെന്ന്. ഇല്ലേതാ ശരി, സ്ഫുരണം തന്നെയാണ് കാരണം. അതുകൊണ്ടാണ് അതിനവിടെ എടുത്തു പറയുന്നത്, ഈ പറയുന്ന നിഷ്ക്രിയം നിരഞ്ജനം എന്ന് പറയുന്നതല്ല. എന്തുകൊണ്ട്? അത് നിഷ്ക്രിയവും നിരഞ്ജനവുമായ അതിന്റെ സ്ഥിതി സൃഷ്ടിയില്ല, പിന്നെ അവിടെ കാര്യകാരണങ്ങളില്ല. സൃഷ്ടി എവിടെയാണ് വരുന്നത്? ഈ ജാഗ്രതത്തിലാണ് സൃഷ്ടി വരുന്നത്, അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്? സുഷുപ്തിയിൽ സൃഷ്ടിയുണ്ടോ? ഇല്ല. അവിടെ നിഷ്ക്രിയവും നിരഞ്ജനവുമായിരിക്കുന്നു. അവിടെ സൃഷ്ടിയെ കുറിച്ചുള്ള ചോദ്യങ്ങളില്ല, സൃഷ്ടിയെക്കുറിച്ച് സമാധാനമില്ല. അവിടെ സൃഷ്ടി ഒരു പ്രശ്നമേ അല്ല. പക്ഷെ എവിടെയാണ് സ്ഫുരണമുള്ളത്? അവിടെയാണ് സൃഷ്ടിയുള്ളത്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറഞ്ഞതാണ് എന്താണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഈ സ്ഫുരണം തന്നെയാണ്, നിഷ്ക്രിയവും നിരഞ്ജനവുമായിരിക്കുന്ന തത്വം അല്ല എന്നതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. തഥാ ദൃഷ്ടാന്ത ഉച്ചതി, അതിനുവേണ്ടി ഇവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ പറയുന്നു. ഈ രീതിയിലാണ് ഇവിടെ അദ്വൈതത്തിൽ ആത്മനിഷ്ഠമായ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. എപ്പോഴും അങ്ങനെ പറയുമ്പോൾ ആത്മനിഷ്ഠമായ സൃഷ്ടി എന്ന് പറയുന്നു. ആരെങ്കിലും ഭൗതികമായി സൃഷ്ടിയെക്കുറിച്ച് വിശദീകരിക്കുന്നു, സൃഷ്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അത് ഭൗതികമായൊരു സമാധാനമാണ്, ഭൗതികമായി അത് ശരിയുമാണ്, അത് തെറ്റെന്നല്ല ഇവിടെ പറയുന്നു. അതിന് ആധ്യാത്മികമായൊരു സമാധാനമുണ്ടോ? അതാണ്. അപ്പോൾ ആധ്യാത്മികമായി ഇതാണ് അതിൻ്റെ സമാധാനം. അപ്പോൾ അദ്വൈതിയെ സംബന്ധിച്ച് എന്താണ്? അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിരിക്കുന്നത് തൻ്റെ അനുഭവമാണ്, അതാണ് മുഖ്യം. അപ്പോൾ തൻ്റെ, അതുകൊണ്ടാണ് അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം പ്രാമാണ്യം സ്വ അനുഭവത്തിന് വരുന്നത്. സ്വാനുഭവത്തിന് പ്രാമാണ്യമായതുകൊണ്ട് സൃഷ്ടിയെ സംബന്ധിച്ച് ഉള്ള സമാധാനം അദ്വൈതിക്ക് കിട്ടിക്കഴിഞ്ഞു. ഭൗതികമായി അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞല്ലോ അത് അവസാനിക്കാൻ പോകുന്നുണ്ട്. അത് അന്ധപരമ്പരയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതിനവസാനമല്ല. പക്ഷെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആത്മനിഷ്ഠമായ സമാധാനം അവിടെ വന്നു കഴിഞ്ഞു. സ്വാനുഭവത്തെ പരിശോധിച്ചിട്ട് ഇതിന് സാങ്കേതികമായി പലതും പറയും. അങ്ങനെയെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. സൃഷ്ടി ദൃഷ്ടിവാദം, ദൃഷ്ടി സൃഷ്ടിവാദം, ഇങ്ങനെയുള്ള വാദ കോലാഹലങ്ങളുടെ ശബ്ദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ തൻ്റെ സ്ഫുരണത്തിൽ നിന്ന് അവ്യതിരേകമായിരിക്കുന്നു, തൻ്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സർവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട പോകണം. ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മമാണ് സൃഷ്ടിക്ക് പ്രകൃതിയായിരിക്കുന്നത്. ആ ബ്രഹ്മ സച്ചിദാനന്ദമാണ്, അതുകൊണ്ട് അത് പ്രകൃതിയായിരിക്കുന്നു. ഇതിന് ധാരാളം ദൃഷ്ടാന്തം പറയുന്നു. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, യഥാ സൗമ്യകേന മൃത്യുണ്ടേന സർവം ബ്രഹ്മയും വിചാരം വാചാരംഭണം വികാരോ നാമധേയം വൃത്തികേത്തീവ സത്യം. അപ്പോൾ ഇതിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുക മാത്രമല്ല ചെയ്യുന്നത്. സൃഷ്ടിയെക്കുറിച്ച് എന്തിനു പറയുന്നു? സൃഷ്ടി സ്ഫുരണത്തിൽ നിന്ന് വേറെ അല്ല എന്നെല്ലാം എന്തിനു പറയുന്നു? പറയുന്നതിന് ഇവിടെ ഒരു താല്പര്യം കൂടിയുണ്ട്, മുഖ്യമായ താല്പര്യം. തത്വത്തെ ബോധിക്കുക എന്നുള്ളത്, പരമാർത്ഥത്തെ ബോധിക്കുക എന്നുള്ളത്. എന്തിനാ തത്വത്തെ ബോധിക്കുന്നത്? തൻ്റെ ഇപ്പോഴത്തെ ബോധം അത് തത്വത്തെ സംബന്ധിച്ചുള്ള ബോധമല്ല, മറിച്ച് അതൊരു ഭ്രാന്തിയാണ്. ആ ഭ്രാന്തി തത്വബോധത്തിന് തടസ്സമായിരിക്കുന്നു. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് കൂടെ ചർച്ച ചെയ്യുന്നത് തന്നെ തത്വബോധത്തിന് വേണ്ടിയിട്ടാണ്. പരമാർത്ഥ ബോധം എന്താ അതുകൊണ്ട് പ്രയോജനം? പരമാർത്ഥ ബോധമാണ് മുക്തിക്ക് ഹേതുവായിരിക്കുന്നത്. അപ്പോ പരമാർത്ഥ ബോധത്തിലൂടെ ഉള്ള മുക്തി, ആരുടെ? തന്റെ മുക്തി. എന്തിൽ നിന്നുള്ള മുക്തി? സർവത്തിൽ നിന്നുള്ള മുക്തി. അതിനു വേണ്ടിയിട്ടാണ്. അദ്വൈതി ആത്മനിഷ്ഠമായി ചിന്തിച്ച് എന്താണ് സൃഷ്ടിയുടെ രഹസ്യം എന്ന് മനസ്സിലാക്കുന്നത്. അല്ല, വെറുതെ ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല ചിന്ത എന്ന് പറയുന്നത്. ഒരു ബുദ്ധി വ്യായാമം എന്നുള്ള എനിക്കല്ല. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഞാനാ മുക്തി എന്ന് പറയുന്ന ആ മുക്തി അത് കരഗതമാകണം, അതിനു വേണ്ടിയിട്ടാണ്. ആ ബോധത്തോടു കൂടിയവൻ അവന്റെ പരമാർത്ഥം എന്താണെന്ന് ഗ്രഹിച്ചിരിക്കുന്നത്. അല്ലെ ആധ്യാത്മികം എന്ന് പറഞ്ഞു തന്നെ സംബന്ധിച്ചുള്ള ചിന്തയല്ല, അപ്പൊ തന്നെ സംബന്ധിച്ചുള്ള പാരമാർത്ഥിക ചിന്തയാണ്. തന്നെ സംബന്ധിച്ചുള്ള പരമാർത്ഥ ബോധമാണ്. ആ പരമാർത്ഥ ബോധത്തിൽ എന്ത് ചെയ്യുന്നു? അവൻ തന്റെ നിത്യമുക്ത ശുദ്ധമായ സ്വരൂപത്തെ ബോധിച്ചിരിക്കുന്നു. ആ സ്വരൂപത്തെ ബോധിച്ചവൻ അവൻ പ്രപഞ്ചത്തിൽ നിന്നും അവൻ മുക്തനായിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജഗത് പ്രകൃതിയായി ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പരമാർത്ഥത്തെ ബോധിക്കേണ്ടി വരുമ്പോൾ എന്ത് പരമാർത്ഥമല്ലാത്ത എന്താണെന്നും ബോധിക്കേണ്ടി വരും. അതാണ് അടുത്തവിടെ പറഞ്ഞത്, വാചാരംഭണം വികാരോ നാമധേയം മൃത്യേതിവ സത്യം. അപ്പൊ താൻ എന്താണോ തത്വത്തെ ധരിക്കാതെ, തത്വമല്ലാത്തതിനെ തത്വമൊന്നും ധരിച്ചിട്ട്, അതാണ് ഭ്രമം. അങ്ങനെ ഭ്രമിച്ചിട്ട് താൻ ബന്ധനസ്ഥനായിരിക്കുന്നത്, തനിക്ക് മുക്തി അന്യമായിരിക്കുന്നത്, അതിൽ നിന്നുള്ള ഒരു മാറ്റം. അതിനുവേണ്ടി തത്വത്തെ അറിയണം. തത്വത്തെ അറിയുന്നതോടൊപ്പം തന്നെ തത്വമല്ലാത്തതിനെ അറിയണം. അപ്പം ഈ വാച ഇതെല്ലാം കേവലം ഭാഗാലംബനമാണ്, ഇതിന് ഇതിൻ്റെതായ പരമാർത്ഥങ്ങളൊന്നുമില്ല, ഇതിലനുഭവപ്പെടുന്ന പരമാർത്ഥമെല്ലാം തത്വത്തിന്റെ സ്ഫുരണമാണ്, തത്വത്തിന്റെ സ്ഫുരണമാണ് എന്നറിയുമ്പോൾ എന്താ ഇവിടെ പരമാർത്ഥമല്ലാതെ അറിയുന്ന ജഗത്തിനെയാണ്. അപ്പൊ ജഗത്ത് എന്ന് പറയുന്നത് എന്തായി? അത് തത്വത്തിന്റെ സ്ഫുരണമാണ്. നേരത്തെ പറഞ്ഞല്ലോ സ്ഫുരണത്തിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് സ്ഫുരണം ജ്ഞാനവും മറ്റൊന്ന് സ്ഫുരണം വിഷയവും. അപ്പൊ ജഗത്ത് എന്ന് പറയുന്നത് വിഷയം എന്നുള്ള രീതിയിൽ എന്താണ്? അത് തത്വത്തിന്റെ സ്ഫുരണമാണ്, പരമാർത്ഥത്തിന്റെ സ്ഫുരണമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അതുവരെ ധരിച്ചിരുന്നതോ അതിനാണ് ഭ്രാന്തി, മിഥ്യ എന്ന് പറയുന്നത്. തത്വത്തെ സംബന്ധിച്ച് തനിക്കുണ്ടായ ഒരു തെറ്റായ ധാരണ, അതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ആ ഭ്രാന്തി അയാൾക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, മൃത്തികേത്യവ സത്യം, മൃത്തിക സത്യമാണ്, വാഗാലംബനമായിരിക്കുന്ന ഇതെല്ലാം കേവലം നാമം മാത്രമാണ്. അതിനകത്ത് ഇനിയും മറ്റ് ശ്രുതികളെ കാണിക്കുന്നത് ഉപാദാന കാരണഗോചരേവ അമ്മനായത്തെ. അപ്പൊ ഇവിടെയും എന്താണ്? പ്രകൃതിയെ കാണിക്കുകയാണ്, ശ്രുതി പ്രകൃതിയെ കാണിച്ചു തരികയാണ്. നമുക്ക് ശ്രുതി കേട്ടപ്പോൾ അത് മനസ്സിലായില്ല, പക്ഷേ ശ്രുതിയെ കുറിച്ച് വിചാരം ചെയ്തപ്പോ, എന്ന് വെച്ചാൽ ശ്രുതിയെ സ്വാനുഭവമായി ബന്ധിപ്പിച്ചപ്പോ, സ്വാനുഭവത്തെ ആധാരമാക്കി ശ്രുതിയെ കുറിച്ച് വിചാരം ചെയ്തപ്പോ നമുക്ക് മനസ്സിലാകുന്നു ഇതാണ് പരമാർത്ഥം. തഥാ അതുപോലെ ഏകേന ലോഹമണിന സർവൻ ലോകമയം വിജ്ഞാതം സ്യാ. ഒരു ലോഹമണി കൊണ്ട് ലോകമണിക്ക് ലോകമൊന്നും സുവർണമൊന്നും ഒക്കെ അർത്ഥം പറയുന്നു. എന്തോ ആയിക്കൊണ്ട് സർവലോഹമയം ലോഹം കൊണ്ടുണ്ടാക്കിയ സർവ്വതും വിജ്ഞാതമായി തീരുന്നു. ഏകേന നഖ നികൃന്ദനേന സർവം കൃഷ്ണായസം വിജ്ഞാതം സ്യാ. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ഉപകരണത്തെ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് സർവ ഇരുമ്പ് ആയുധങ്ങളുടെയും തത്വത്തെ മനസ്സിലാകുന്നു. ഇതെല്ലാം അലോഹമയമാണ് എന്ന് മനസ്സിലാകുന്നു. ഇതിജ തഥാ അന്യത്രാവി അതുപോലെ മറ്റു സ്ഥലം കസ്മിന് ഭഗവോ വിജ്ഞാതെ സർവീതം വിജ്ഞാതം ഭവതി. മുണ്ടകത്തിൽ ചാന്ദോഗ്യത്തിൽ വന്നതുപോലെ തന്നെ മുണ്ടകത്തിൽ ഇതേ ചോദ്യവും സമാധാനവും വരുന്നു. ഇതി പ്രതിജ്ഞ യഥാ പൃഥിവ്യാ മോഷരേ സംഭവന്തി ദൃഷ്ടാന്ത. അവിടെ ദൃഷ്ടാന്തത്തിൽ എന്താണ് കാണിക്കുന്നത്? ഒരു പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അത് എങ്ങനെ വേണോ പറയാം, ഒരു പ്രകൃതി പരിണമിച്ചാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞാലും അദ്വൈതത്തിന് വിരോധമുണ്ട്. എന്താണ് മൂലപ്രകൃതി, മായയാകുന്ന പ്രകൃതി, അല്ലെങ്കിൽ സത്വരജസ്തമോ ആത്മികയായിരിക്കുന്ന ആ പ്രകൃതി പരിണമിച്ചാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞാലും ദോഷമൊന്നുമില്ല. പരിണാമത്തെ സത്യമായി എടുക്കാതിരുന്നാൽ മതി. അത് എന്താണ്, ഈ സ്ഫുരണത്തിൽ പരിണാമവും സംഭവിക്കുന്നു. അത് വിവർത്ത രൂപത്തിൽ എന്താണോ ഈ സ്ഫുരണത്തിൽ പ്രകടമായിരിക്കുന്നത് അതെല്ലാം ആ വിവർത്തത്തിനുള്ളിൽ തന്നെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ വിവർത്ത അന്തർഗതമായി പരിണാമത്തെ സ്വീകരിക്കുന്നതിലും ദോഷമില്ല, അത് സംഭവിക്കാം. രജ്ജുവിൽ കാണുന്ന സർപ്പം ഓടുന്നതായിട്ടും ചാടുന്നതായിട്ടും കൊത്തുന്നതായിട്ടും ഒക്കെ തോന്നുന്നു. എന്താണ് ഭ്രാന്തിയിൽ കർമ്മങ്ങൾ ആരോപിക്കുന്നു, ഭ്രാന്തിയിൽ പരിണാമത്തെ ആരോപിക്കുന്നു. എന്ത് സംഭവിക്കാം? മരുമരീചികയിൽ ജലം അവിടെ തിരയടിക്കുന്നതായി തോന്നുന്നു, പരിണാമം സംഭവിക്കുന്നു. അത് തിരയാകുന്നു, നിരയാകുന്നു, പതയാകുന്നു, വലിയ തിരമാലകളാകുന്നു. എല്ലാം എന്താണ് പരിണാമങ്ങളെല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആ സ്ഫുരണത്തിൽ പ്രകടമായിരിക്കുന്ന കേവലമായ ആ നാമത്തെ ആശ്രയിച്ചിരിക്കുന്നു, കേവലമായിരിക്കുന്ന ആ രൂപത്തെ വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്നു. പരിണാമങ്ങളെല്ലാം സംഭവിക്കാം. അതുകൊണ്ട് ഏതിനെ ഇവിടെ സ്വീകരിക്കുന്നതിന് ദോഷമുണ്ട്? പരിണാമത്തെ സ്വീകരിക്കും. പക്ഷെ അത് തത്വ അവ്യതിരേകമായി അതിനെ ഗ്രഹിക്കണം, അല്ലെങ്കിൽ തത്വത്തിലെ കേവല പ്രതീതിയായി അതിനെ ഗ്രഹിക്കണം. അതുകൊണ്ട് അക്കാര്യം തന്നെ ഇവിടെ പറയുന്ന പൃഥ്വിയിൽ എങ്ങനെയാണോ ഔഷധികൾ സംഭവിക്കുന്നത്, അതുപോലെ ഒരു പ്രകൃതിയിൽ നിന്നും ചിത്താകുന്ന പ്രകൃതിയിൽ സ്ഫുരിക്കുന്നതാണ് ജഗത്ത്, ചിത്സ്ഫുരണമാണ് ജഗത്ത് എന്ന് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നതിന് പ്രയാസമില്ല. അതേസമയം ഇത് വിഷയനിഷ്ഠമായി ഗ്രഹിക്കാൻ പോയി കഴിഞ്ഞാൽ പിടികിട്ടത്തില്ല. ഇത് ശാന്ത തഥാ ആത്മനി കൽവരെ ദൃഷ്ടി ശ്രുതി മതി വിജ്ഞാതി സർവം വിദഗ്ധ പ്രതിജ്ഞ. ഇവിടെ ബൃഹദാരണ്യത്തിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു ആത്മാവിനെ അത് വിശദീകരിച്ചാണ്. സയഥാ ദന്തുബേർ ഹന്യമാനസേന ബാഹ്യാൻ ശബ്ദാൻ സക്രിയാ ഗ്രഹണായ ദന്തുബേ സുഗ്രഹണേന ദന്തുവ്യാഘാതസ്യ വാ ശബ്ദോ ഗ്രഹീത ദന്തുവി ദൃഷ്ടാന്തവും പലവണ വിശദീകരിച്ചാണ്. ഇവിടെയെല്ലാം എന്താണ് പറയുന്നത്? ആ കാരണ അവ്യതിരേകമായി കാര്യം സ്ഥിതി ചെയ്യുന്നു. സ്ഫുരണത്തിൽ നിന്ന് അവ്യതിരേകമാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഈ പ്രപഞ്ച സ്ഫുരണ രൂപമാണ്. ആ സ്ഫുരണം എന്ന് പറയുന്നതാണ് ജഗത്തിന്റെ പ്രകൃതി. അത് എന്താണ് ആ സ്ഫുരണം എന്ന് പറയുന്നത്? അത് ബ്രഹ്മം തന്നെയാണ് സ്ഫുരിക്കുന്നത്. അതങ്ങനെ ബ്രഹ്മം സ്ഫുരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഗ്നി പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള, സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ളൂ. പ്രകാശത്ത് ഒരിക്കലും സൂര്യനിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. സൂര്യൻ അവിടെ, പ്രകാശം ഇവിടെ എന്ന് രണ്ട് സ്ഥലത്ത് മാറ്റാൻ കഴിയില്ല. എവിടെ പ്രകാശമുണ്ടോ അവിടെ സൂര്യനുണ്ടോ, അവിടെ സൂര്യനുണ്ടോ അവിടെ പ്രകാശമുണ്ട്. അവ്യതിരേകമായിരിക്കുന്നു. കാരണം എവിടെയാണോ പ്രകാശമുള്ളത് അവിടെ സൂര്യന്റെ പ്രകാശമുണ്ട്, അവിടെ സൂര്യന്റെ ഉഷ്ണമുണ്ട്. അത് പിന്നെ സൂര്യനിൽ നിന്ന് വേർപെടുത്താൻ കഴിയത്തില്ല. അതുപോലെ ഇവിടെയും പറയുന്നു ദൃഷ്ടാന്തങ്ങൾ പലതും പറഞ്ഞു. ദൃഷ്ടാന്ത ഏവം യഥാസംഭവം പ്രതി വേദാന്തം പ്രതിജ്ഞാ ദൃഷ്ടാന്തോ പ്രകൃതി സാധനവും പ്രത്യേകതയോ. അതുകൊണ്ട് എങ്ങനെ എവിടെ എവിടെയെല്ലാം യോജിപ്പിക്കാൻ കഴിയുമോ അദ്വൈതത്തെ സംബന്ധിച്ച് അവിടെയെല്ലാം പ്രതിജ്ഞാ ദൃഷ്ടാന്തങ്ങളെ ഒന്ന് പ്രസ്താവന പറയുന്നു. ആചാരം മണം വികാരോ നാമധേയം മൃത്യേ തീവ സത്യം എന്നടുത്ത ദൃഷ്ടാന്തം പറയുന്നു. ഒന്ന് ആദ്യം പറയുന്നു ഇതാണ് സത്യം, അതിനെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തിയും പറയുന്നു. അത് പറയുന്നുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ഈ ജഗത്തിന് പ്രകൃതിയായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം സ്ഫുരണ രൂപത്തിൽ ജഗത്തിന് പ്രകൃതിയായിരിക്കുന്നു. കേവലമായ രൂപത്തിൽ അവിടെ ജഗത്തില്ല. അതുകൊണ്ട് ജഗത്തിന് എന്ത് കാരണമെന്ന് ചോദിക്കേണ്ട കാര്യം. അതിന് ദൃഷ്ടാന്തമാണ് സുഷുപ്തി. മറിച്ച് സ്വപ്ന ജാഗ്രതത്തിന് ദൃഷ്ടാന്തങ്ങളായി എടുത്തു കഴിഞ്ഞാൽ അവിടെ ജഗത്തുണ്ട്, കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ എത്തിച്ചേരുന്നു. ആത്മനിഷ്ഠമായി തന്നിലേക്ക് എത്തിച്ചേരുന്നു, തന്റെ ബോധതലത്തിലേക്ക്, തന്റെ സ്ഫുരണത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ സ്ഫുരണത്തിലാണ് ജഗത്ത് നിൽക്കുന്നത്. ഇതി ദൃഷ്ടാന്ത ഏവം യഥാസംഭവം. എവിടെ എവിടെയെല്ലാം യോജിപ്പിക്കാമോ അവിടെയെല്ലാം പ്രതിവേദാന്തം ഓരോ ഉപനിഷത്തുകളിലും പ്രജ്ഞാദൃഷ്ടാന്തവും പ്രകൃതിത്വസാധനവും പ്രജ്ഞയും ദൃഷ്ടാന്തവും പ്രകൃതിത്വത്തെ ബ്രഹ്മപ്രകൃതിത്വത്തെ ബ്രഹ്മം ജഗത്തിന് പ്രകൃതിയാണെന്നുള്ളതിന് സാധിക്കുന്നതായി പ്രത്യേകതയോ ഗ്രഹിക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജഗത്തിന് പ്രകൃതിയായിരിക്കുന്നത് ബ്രഹ്മം തന്നെ, ജഗത്തിന് നിമിത്തമായിരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്.